ಸಂಗಡ ಕಲೆ ಕುಟ್ಟಿಯೋಡಿ ಹಡ್ಡಿನ ತಗೊಂಡ್ರೆ ನನ್ನ ಹಡ್ಡಿನ ಅಕ್ಕಮ್ಮ ಕವಾಯವಲ್ಲ ಅಕ್ಕಮ್ಮ ಕವಾಯ ಎಂಬ ಹಡ್ಡಿಯುಮಾಯಿಟ್ಟು ഏറ്റുമുട്ടലൊന്നും ഇല്ല എങ്കിലും ഒരു വറൈറ്റിയാണ് എന്താണ് ഹെഡിങ് അത് ഇസ്തിദ്ലാലും ഭാഷ അവർ കൊടുത്ത ഹെഡിങ് ആണ് അത് നമുക്ക് വളരെ ഉപകരിക്കും അവിടെ ഞാൻ അവിടെ ചോദിപ്പിക്കാൻ കാരണം അത് ഇസ്തിദ്ലാലും ഭാഷ എന്തിനാണ് അവർ അത് പറഞ്ഞത് ഈ ആധുനികന്മാരത് പറഞ്ഞതിന് ആധുനികന്മാര് പറഞ്ഞതെല്ലാം ഒന്നും ഒഴിവാക്കണമെന്നല്ല നമ്മളെ അടുത്ത് മനസ്സിലാക്കാം ആധുനികന്മാരെടുക്കരുതെങ്കിൽ എടുക്കേണ്ട ചില നല്ല കാര്യങ്ങളുണ്ടാവും അതുകൊണ്ട് എടുക്കാം അത് ഇസ്തിദ്ലാലും ഭാഷ എന്ന് അവർ പറയാൻ കാരണം എന്താണ് എന്ന് നമ്മുടെ ഇമാമിങ്ങൾ ഇങ്ങനെ ഒരു അഡ്രസ് വെച്ചപ്പോൾ നമ്മുടെ ഇമാമിങ്ങളും ഉദ്ദേശിച്ചത് അത് തന്നെയാണ് നമ്മുടെ ഇമാമിങ്ങൾ ഉദ്ദേശിച്ച ആ സംഗതിയെ ആധുനിക പണ്ഡിതന്മാർ എന്താക്കി മാത്രമേ വെളിവാക്കി പറഞ്ഞു ആ വെളിവാക്കി പറഞ്ഞത് നമുക്ക് ഒരു പ്രചോദനമാണ് നമുക്കിത് പെട്ടെന്ന് ഇതിലാക്കി ചെയ്യാൻ ഒരു സഹായകമാണ് ഇസ്തിദ്ലാൽ എന്ന് വെച്ചാൽ ഒരു ഇസ്തിദ്ലാൽ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയം ഖിയാസാണ് അല്ലേ ഈ ഖിയാസിനെ നമ്മൾ ചർച്ച ചെയ്തു ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താ ഖിയാസ് എന്ന് പറഞ്ഞാൽ ഇസ്തിദ്ലാൽ അല്ലേ പക്ഷെ മുബാശിറല്ല ഇസ്തിദ്ലാൽ ഗൈറു മുബാശിറ ഗൈറു മുബാശിറ എന്ന് പറഞ്ഞത് ഒരൊറ്റ കവിയ മാത്രം കിട്ടിയാൽ വിഷയം നടക്കില്ല ഇവിടെ നമ്മൾ നേരത്തെ എഴുതിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം കിട്ടിയപ്പോഴല്ലേ ലാല മുഹാദിച്ചു നമ്മൾ കിട്ടിയത് അപ്പൊ രണ്ട് മാധ്യമങ്ങളിലൂടെ അതിൽ തന്നെ ഹദ് ഔസത്ത് എന്ന് പറയുന്ന ഈ മാധ്യമത്തിലൂടെ ഈ മീഡിയ അങ്ങനെ അതുകൊണ്ട് ഇസ്തിദ്ലാൽ മുബാശിറല്ല ഡയറക്ട്ലി ഇൻഡക്ഷൻ അല്ല ഡിഡക്ഷൻ അല്ല മറിച്ച് അതിന് രണ്ട് കവിയേറ്റ അതേസമയം നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അഹ്കാമുൽ ഖദാഅ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കവിയ മാത്രമേ എനിക്കറിയൂ അത് അറിയുമെങ്കിൽ എനിക്ക് അതിൽ നിന്ന് രണ്ടാമത്തെ ഒരു കവിയ മനസ്സിലാക്കാൻ കഴിയൂ തിരിഞ്ഞാണെങ്കിൽ ആ പണിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇമാമിങ്ങളുടെ അഹ്കാമുൽ ഖദാഅ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് പല കുട്ടികൾക്കും അത് അറിയാറില്ല എന്താണ് ഈ അഹ്കാമുൽ ഖദാഅ എന്തിനാണ് ഇമാമിങ്ങൾ ഇത് ഇങ്ങനെ നേരിട്ടത് ഇതുകൊണ്ടുള്ള ഉപകാരം എന്ത് എന്ന് ഈ പുരോഗമനവാദികൾ ഈ ഒരു പുതിയ ഹെഡിങ് അതിന് കൊടുത്തതുകൊണ്ട് അവിടെ നമ്മൾ തലച്ചോറ് പ്രവർത്തിക്കും ഇവിടെ തന്നെ ഇസ്തിദ്ലാൽ ഉണ്ട് അല്ലേ അപ്പൊ ഇസ്തിദ്ലാൽ ശരിയായ നിരക്ക് നടക്കണമെങ്കിൽ ഖിയാസിലേക്ക് പോകണ്ട അതിന്റെ മുന്നേ തന്നെ ഇസ്തിദ്ലാൽ എന്ന പണി പണിയുമ്പോൾ തോന്നി ഡയറക്റ്റ് അപ്പൊ ഈ ഇസ്തിദ്ലാൽ മുബാശിർ എന്ന ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ചില അധ്യായങ്ങളാണ് ഒന്ന് തനാഫ് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം തനാഫുമാണ് അത് കഴിഞ്ഞിട്ടുള്ള അധ്യായമാണ് ഒരുപാട് ഞാനും പേരെന്ന് പറയുന്നതിന്റെ ആവശ്യമില്ല പിന്നെ ഈ തനാഫു എന്ന് പറയുന്ന സംഗതി തഖാബുലാണ് യഥാർത്ഥത്തിൽ തഖാബുൽ ഖവായ രണ്ട് കവിയകളെ ഏറ്റുമുട്ടിക്കുക തഖാബുൽ മുറപ്പുണ്ട് തഖാബുൽ മുറപ്പു തഖാബുൽ എന്ന സാധനം ഒരു വട്ടം വരച്ചിട്ട് വട്ടമല്ല ഒരു ചതുരം അതേമാതിരി ഒരു ചതുരം വരച്ചു എന്നിട്ട് ആ ചതുരത്തിന്റെ ഇവിടെ ലിയ ഇവിടെ ലിയ സാലിക ഇവിടെ ലിയ സാലിക ഇവിടെ ഇതാണ് പരിപാടി മുറപ്പം തക്കാണ് എന്നിട്ട് ഇതിന് അടുപ്പുറങ്ങൾ കൊടുക്കുക വലിയൊരു തിയറിയാണ് ഇതിൽ നാല് ടൈപ്പ് ഓഫ് തക്കാബുലാണ് അർബാത്തു അനുവാ ഇങ്ങനെ തക്കാബുലാണ് ഇവിടെ നമ്മളിപ്പോ ചില ചർച്ച ചെയ്യുന്നത് ഒരൊറ്റ ടൈപ്പ് മാത്രമാണ് അതിലേക്ക് നമുക്ക് കറക്കാൻ സമയമില്ല ഏതാണ് ഇതൊക്കെ ഇപ്പൊ നാലീസ ദിവസമാണ് ഈ തനാഫുവിന്റെ കിതാബ് അദ്ദേഹം മാത്രം നാലീസ ദിവസം ഉണ്ടാവും നമ്മുടെ വെള്ളി ദിവസത്തിൽ ഇതിപ്പോ ഇവിടെ പത്തിപ്പെട്ട തീർക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ തലച്ചോറുള്ള ഒരു കുട്ടിയുടെ ഒറ്റ നോട്ടങ്ങനെ നോക്കിയാൽ തന്നെ ആ അധ്യായം മുഴുവൻ അവൻ വായിച്ചിട്ട് എന്താ രണ്ട് കവിയകളുടെ ഇടയിൽ തനാഫുൾ വരണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചില ചർച്ചകളുണ്ട് ഒന്നെന്താ കേട്ടോ ഒന്ന് കമ്മിൽ വ്യത്യാസപ്പെടണം ഇവിടെ കുല്ലിയത്താണെങ്കിൽ ഇവിടെ ജുസ്ഇയത്തായിത്തീരുമോ? ഷർത്ത് നമ്പർ ഒന്ന് അല്ലേ. കൈഫിൽ വ്യത്യാസം വരണം, ഇവിടെ മൂജബാണെങ്കിൽ ഇവിടെ സാലിബായി തീരും. ഇത് പറയാൻ നമ്മൾ രണ്ടു മണിക്കൂർക്കില്ലേ പറ്റും, ഒരു മിനിറ്റ് പറയാനുള്ളൂ. ചില വിഷയങ്ങളിൽ ഇഖ്തിലാഫ് വേണ്ടതുണ്ട്, ചില വിഷയങ്ങളിൽ ഇഖ്തിലാഫ് പാടില്ല. ഇഖ്തിലാഫ് വേണ്ട വിഷയങ്ങൾ രണ്ടെണ്ണാണ്, അൽ കംബു വൽ കൈഫ്. കമ്മും കൈഫും ഇഖ്തിലാഫാണ്. ഈ കൈഫിന്റെ ഇഖ്തിലാഫ് തന്നെ എപ്പോഴും ഇല്ല. കമ്മിന്റെ ഇഖ്തിലാഫ് തന്നെ എപ്പ മാത്രമേ ഉള്ളൂ? ആ കവിയ ഒരു മഹസൂറായ കവിയ ആണെങ്കിലേ ഉള്ളൂ. മഹസൂറായ കവിയ, അത് കുല്ലിയാവട്ടെ തുസ്ഖിയാവട്ടെ, ഇഖ്തിലാഫിൽ കമ്മ് വേണം. എല്ലാ കുട്ടികളും തോറ്റതാണ് അവിടെ കുല്ലിയ അപ്പോ ഏറ്റവും ചുരുങ്ങിയത് തനാക്കുതില് കൈഫ് മാറൽ നിർബന്ധമാണ്. ഇനി മഹസൂറായ കവിയാണെങ്കിൽ കമ്മും കൈഫും ഒരുമിച്ച് മാറണം. അപ്പൊ മാറൽ നിർബന്ധമുള്ള വിഷയം. ഇനി മാറാൻ പാടില്ലാത്ത ചില സംഗതി ഇത്തിഹാദ്, അത് എട്ട് സംഗതിയായിട്ടാണ് അവർ പറയുന്നത്. അത് ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. മൗഖൂഫ്, മഹ്മൂല്, ശർത്ത്, ഈ ജുസ്ഖ്, ഇബാഫത്ത്, ഖൽഫ്, പിന്നെ ബിൽഖുവ, ബിൽഫിഇൽ, ഇങ്ങനെ എട്ടോളം സംഗതികൾ മാറാൻ പാടില്ല. ഒരാൾ പറയാം സൈബുൻ ആലിമൻ, മറ്റൊന്ന് പറയാണ് അമ്മു ലൈസ ആലിമൻ. തനാഫുണ്ടോ? തനാഫുണ്ട്. എന്തുകൊണ്ട്? ഇവിടുത്തെ മൗഖൂഫ് അല്ല അവിടുത്തെ മൗഖൂഫ്. അപ്പൊ ഇത് മാറാൻ പാടില്ല. ഇതാണ് ഇപ്പൊ തനാഫുദ്. തിരിഞ്ഞോ? ഈ തനാഫുദിന്റെ നിയമം എന്താണ്? തനാഫുദ് എന്ന് പറയുന്നത് ഒരു ഹുക്കമാണ്. നമ്മൾ പറഞ്ഞല്ലോ അഹ്കാമുൽ ഖളായ, അഹ്കാമുൽ ഖളായ കസീറത്തുൽ, മിൻഹാ ഹുക്മുൻ ഹുക്മു അത്തനാഫുദ്, മിൻഹാ ഹുക്മുൽ അക്സ്. തിരിഞ്ഞോ? അപ്പൊ ഈ ഹുക്മു തനാഫുദ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ താരിഫ് നോക്കണം. എന്താ താരിഫ്? അത്തനാഫുദു ഇഖ്തിലാഫു ഖളിയതൈനി മിൻഹൈസു അല്ലെങ്കിൽ ബിഹൈസു യൽസമു മിൻ സിദ്ഖി കുല്ലി മിൻഹുമാ ഖദിബുൽ ഉഖ്റാ വൽ അക്സു. അതല്ലേ തഖദീബിൽ പറഞ്ഞത്? ഇഖ്തിലാഫു ഖളിയതൈനി, എങ്ങനെങ്കിലും ഇഖ്തിലാഫ് ആലല്ല നോ ബിഹൈസിയത്തിൽ ഇഖ്തിലാഫു ഖളിയതൈനി ബിഹൈസു യൽസമു മിൻ സിദ്ഖി കുല്ലി മിൻഹുമാ. എന്താ ലസം? എന്താ ലാസിമാക? ഖദിബുൽ ഉഖ്റാ, മറ്റേ ഖളിയ, ഈ ഖളിയ സ്വാദിഖാണെങ്കിൽ ണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ണെങ്കിൽ അവിടുന്ന് കിട്ടും. അതാണ് ഈ കാനൂന്ന് തനാത്തുന്നത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പുല്ലിയെ പൂജ ബാത്തിലാക്കി, അഥവാ പുല്ലും മിനുഹുമാ ബദീഹിയുൻ എന്ന് ബാത്തിലായാൽ എന്ത് കിട്ടി? ലൈസ കുല്ലും മിനുഹുമാ ബദീഹിയൻ, ലൈസ കുല്ലും മിനുഹുമാ ബദീഹിയൻ എന്ന് വെച്ചാൽ അതിന്റെ മാന എന്താ? ബൽ ബദീഹിയുടെ ഓപ്പോസിറ്റ് പിന്നെ നഗരി എന്നല്ലേ, ബൽ ബാബും മിനുഹുമാ നഗരിയുൻ, ബാബും മിനുഹുമാ നഗരി. അതെന്നല്ലേ തഫ്സീർ നേരത്തെ പറഞ്ഞത്? ويقتسمان بالضرورة الضرورة والاكتساب بالنظر ഈ പറഞ്ഞതൊന്നും തെളിവല്ല, തംബീഹ. ഈ പറഞ്ഞതൊന്നും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ദലീൽ അല്ല, തംബീഹാണ്. കാരണം ബറൂരിയായ കവിയെക്കുറിച്ച് ദലീലാ പറയാം. ഇപ്പൊ ഞാൻ എന്തേ നേരത്തെ പറഞ്ഞത്? ബദീഹി അല്ല എന്നുള്ളതിന്റെ സമർത്ഥന ഇതുവരെ നടത്തി. എന്തുകൊണ്ട് എല്ലാം കൂടി ബദീഹി ആയാൽ എന്താ കുഴപ്പം? എല്ലാം കൂടി ബദീഹി ആയാലും കുഴപ്പം എന്താണ്? നമുക്ക് പിന്നെ സ്കൂളിൽ പോകേണ്ട ആവശ്യം വരൂല. അപ്പൊ അത് സഖത്താ. എനിക്ക് വേറെ ഇഷ്ടമുണ്ട്, എല്ലാം കൂടി നഗരി ആയിക്കോട്ടെ. എല്ലാം കൂടി നഗരിയാക്കാം നമ്മള്, അത് പറ്റുമോ? അതും പറ്റൂല. അവിടെ എന്താ യസ്തി പറഞ്ഞത്? സ്വയംകാല ഉള്ളും മിനുഹുമാനവരിയൻ എല്ലാം കൂടി നഗരിയായാലും വരുന്ന കുഴപ്പം അത് ഭയങ്കര കുഴപ്പമാണ്. എന്താണ് കുഴപ്പം? ദൗറും തസൽസലും വരും. എന്താ ദൗറും തസൽസലും പറഞ്ഞത്? സംഗതി അതായത് നേരത്തെ പറഞ്ഞ നേരെ തിരിച്ചു. നേരത്തെ പറഞ്ഞത് നമുക്ക് പഠനം ആവശ്യമാകൂല, ഇപ്പൊ പറഞ്ഞത് പഠിക്കാനേ സാധിക്കൂല. ഒരു സംഗതി പഠിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. എന്ത്? എനിക്ക് ഇൻസാനെ പഠിക്കണം. ഇൻസാനെ പഠിക്കണമെങ്കിൽ ഹൈവാനാത്തിക്കും പഠിക്കണം. ഹൈവാനാത്തിക്കും ഇൻസാൻ ഇൻസാൻ ഇല്ല. ഒരുത്തൻ പറയണം ചേട്ടാ എനിക്ക് ഹൈവാനും അറിയുന്ന നാത്തിക്കും അറിയില്ല, അത് ഞാൻ പഠിപ്പിച്ചേരാം. ഹൈവാൻ എന്ന് പറഞ്ഞാല് ജിസ്മുൽ നാമീൻ ഹസാസ് അപ്പൊ ഞമ്മക്ക് ഓനോട് ഞാൻ ഓൻ എന്ത് പറഞ്ഞു പറഞ്ഞിരിക്കും? എന്തതിന്റെ അർത്ഥം? ഓൻ ഇൻസാനെ തിരിയില്ല അല്ലേ. അപ്പൊ അതാ പറഞ്ഞത്, എല്ലാം കൂടെ നഗരിയായാൽ, നഗരി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? പൊന്നരി മഹത്താചരിത്ത അമ്പുലി നഗരി മഹത്താചരിത്ത അമ്പുലി ജലീം. അതാണ് സുല്ലമ്മൻ പറഞ്ഞത്. സുല്ലമ്മ അൻപാളാക്കിയാൽ മതി, പക്ഷേ കഴിഞ്ഞു ചെറിയ തവണ സുല്ലമ്മ ഏതെങ്കിലും ഇന്ത്യയല്ല, ഞാൻ സുല്ലമ്മ ജഗ പോകാം. ഞാൻ സുല്ലമ്മ കഴിയൂല, അൻപാടാക്കാൻ കഴിയില്ല, ഓതി പഠിക്കാൻ കഴിയാത്ത ഇതാണ്. മിസിരി സുല്ലമ്മ വളരെ ലളിതമാണ്. സുല്ലമ്മ മുനൗറ, അത് വളരെ സഹലായിട്ടാണ്. അത് എത്രാമത്തെ വയസ്സിലാണ്? ഇരുപതാമത്തെ വയസ്സിലൊക്കെയാണ്. അപ്പൊ എന്തേ പറഞ്ഞത്? നഗരി എന്ന് പറഞ്ഞാ മാലായുക്കിനു ഇദ്രാകുഹു ഇല്ലാ ബിന്നദർ. അപ്പൊ അത് മനസ്സിലാക്കണം. നഗർ ചെയ്യണം. നഗർ എന്ന് പറഞ്ഞാ നഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇക്കൊരു സാധനം ഒരു വിവരം ഇല്ലാത്തവനൊന്നും തിരിയില്ല. എന്തെങ്കിലും ഒരു വിവരം ഉള്ളവനെ എന്ത് ചെയ്യാൻ കഴിയും? അടുത്തത് തിരിക്കാൻ മനസ്സിലാക്കണം. മുഴുവൻ എഴുപുകളും എങ്ങോട്ടേക്ക് ആസ്വദിച്ചു നിൽക്കുകയാണ്? അതാണ് അടിത്തറ. അതിന്റെ മുകളിലാണ് പിന്നെ നമ്മൾ കെട്ടി വെക്കുന്നത്. അവരും അവരുടെ ശരീരം കൊണ്ട് അവരുടെ ശരീരം നടന്ന് ഓരോ കോശങ്ങളും സംബന്ധിക്കും, നാവോട് സംബന്ധിക്കുക മാത്രം. കാരണം എവിടെ ഒരു കല്ല് കൊടുക്കണമെങ്കിൽ അടിത്തറ വേണ്ടേ? ഈ ഹവയിൽ കൊണ്ടുപോയിട്ട് കല്ല് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ബേസിക്കലി അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ട് അവരുടെ ഭാഷ പറഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ഫീഡ് ചെയ്യപ്പെട്ട ചില വിജ്ഞാനങ്ങളുണ്ട്. അതിന്റെ മുകളിൽ മാത്രമേ നമുക്ക് മറ്റു വിജ്ഞാനങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കെട്ടിവെക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് രണ്ടായിട്ട് തരം തിരിക്കുന്നത്. പിന്നെ നമ്മൾ മന്ദിപ്പിക്കുന്ന ലോകത്തിലുള്ള മറ്റുള്ള ചർച്ചകൾ എന്തൊക്കെയാണ്? ദലാലത്തിനെ കുറിച്ച് പറയും. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ദലാലത്ത് എന്ന് പറഞ്ഞ കൗതു ഷെയ്ഖും പിന്നെ ആ ദലാലത്തിനെ തന്നെ രണ്ട് മൂന്ന് നാലോ ആയിട്ട് ആഗ്രഹിയുണ്ട്. ഇപ്പൊ വഴിയുണ്ട്, തോന്നിയുണ്ട്, വന്നിയുണ്ട്. അതെന്ത് ചെയ്തിട്ട് നമുക്കിപ്പോ ലായ കാലം വേറെ മന്ത്രിന്റെ ഈ وعلى جزئه فتضمن وعلى ما خرج عنه أول خارج والتزام. إذا رسينا نقول عن إنسان غير فشايف كده ترى شخص كده وراه عنده أنا إليكم بإذن الله. أبي دلالة تقول عنه. سافر كده يدور كده سيندي كده وانا سيندي جاوب شيء يبي. سوية ما هي طول عمره أشوف روما يندو ده أشوفه من جدي كنا بني دلالة كده أشوفه من أي وجه ده أنا كنا ما. فهذا سامي تيجو كيف برا بدينا كده. ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾ പറഞ്ഞു കൊടുക്കുന്നു ഇസ്തിഫാദത്തിനും ഇഫാദത്തും ഇഫാദത്തിനാണ് താലൂമും താലൂമും എന്ത് വേണം ഭാഷ വേണ്ടത് വേണ്ടേ ഒരു ഭാഷയല്ല പഠിക്കാൻ കഴിയും ഞാൻ പഠിക്കുമ്പോൾ അടിക്കാം ഞാൻ ഇലഹാം തരാൻ പറ്റില്ല അത് പറ്റില്ല അത് പണ്ടത്തെ ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നു എന്ന വശീതിയൊക്കെ ഉണ്ടല്ലേ ഇഷറാഖിന്റെ അധികാരം പണ്ടത്തെ യോഗ യോഗന്റെ ആൾക്കാർക്ക് ഭാഷ ഇല്ലാതെ തന്നെ പറയുന്നില്ലേ അതന്നെ സംഭവം അങ്ങനത്തെ ഒരു ഈ ദലാലത്തും തേങ്ങാൻ ഒന്നും വേണ്ട ഓരിങ്ങനെ ഇരുന്നാൽ തന്നെ മതി ഉസ്താദ് പടി ശിഷ്യനപ്പുറത്തും വൈകുന്നേരം വളർച്ച കൊടുക്കുന്നത് ഞമ്മക്ക് നടക്കില്ല ഞമ്മക്ക് തൊള്ളോണ്ട് പറഞ്ഞ് ചോട്ടോണ്ട് കേൾക്കണം അവൻ പോലെ സെറ്റിൽ റെക്കോർഡ് ചെയ്യണം അതിന് ഏതെങ്കിലും ഒരു മണ്ണാങ്കട്ടം വേണം ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ പച്ച മലയാളം അല്ലെങ്കിൽ അറബി ഭാഷ ഭാഷയാകുന്ന ഭാഷക്കടേ തിരിഞ്ഞോ ഭാഷയ്ക്ക് ഒരു എഴുത്തച്ഛൻ ഉണ്ടാകും ആ എഴുത്തച്ഛൻ കുറെ നിയമങ്ങൾ വെച്ചിട്ടുണ്ടാവും ആ നിയമം അനുസരിച്ച് ആ ഭാഷ ഉപയോഗിക്കണം ഏത് ഭാഷ നമ്മൾ അറബി ഭാഷ കൊണ്ട് കുറെ എഴുത്തച്ഛന്മാർ അവരെന്താണോ പറഞ്ഞത് അതിന്റെ അപ്പുറത്തേക്ക് ഖുർആൻ പോയിട്ടില്ല ഖുർആൻ പോയിട്ടില്ല ഖുർആൻ അവരുടെ ഭാഷാ നിയമങ്ങൾക്ക് അനുസരിച്ച് ഇറങ്ങിയത് അപ്പൊ നമ്മളെ പഠിക്കണം അതുകൊണ്ടല്ലേ ഖുർആൻ പഠിക്കാൻ വേണ്ടിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 25 കൊല്ലക്കാലം പാട്ടും പാടിക്ക് പാട്ട് പഠിച്ചാണ് ഷാഫി ഇമാം ഭാഷയിൽ ഉച്ചത്തേണ്ടത് കൊണ്ടല്ലേ അപ്പൊ ഭാഷയിൽ കുറെ നിയമങ്ങളുണ്ട് ഇതിന്റെ അധ്യായം കൈ ഞമ്മക്ക് കൈകാട്ടാൻ പറ്റില്ല ചില ആൾക്കാർ ഇങ്ങനെ പറയും പരാതിക്കാൻ വയ്യ എന്ത് ഓന്റെ ഉസ്താദ് പറഞ്ഞെങ്ങനെ ഓനെങ്ങനെ ഉസ്താദിനെ കാട്ടി ഓനെ തിരിയോ അപ്പൊ ധാരാളം കേൾക്കുന്ന ഒരു ശുഭഹത്താണ് ആ ശുഭഹത്തിനെ തെറ്റ് ചെയ്യണല്ലോ ഉസ്താദ് പറഞ്ഞതിനെതിരെ ഒരു ശിഷ്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അടുത്ത കാലത്തുണ്ടായിരുന്നു അത് മനസ്സിലാക്കണം പണ്ടേ താലിമങ്ങൾക്കൊന്നും ഇങ്ങനത്തെ ഉറപ്പാക്കുന്നില്ല ഈ പൊട്ടീസ് പറഞ്ഞ് പഠിപ്പിക്കാം ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് ചെയ്യാം നമ്മളെ ഉസ്താദിനെ തന്നെ നമ്മളെന്തേന്ന് പറഞ്ഞ ഓരോ കുട്ടിച്ച് എന്ത് ചെയ്യണം എന്ത് എന്നാലും ഓനക്കാട്ടി ചെയ്യുന്ന ഉസ്താദിനെ ആയിരിക്കില്ലേ മറുപടി തന്നെ പിന്നെ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉസ്താദിന്റെ മുഖത്തായി ഇങ്ങനെ ഇറക്കി കൊടുത്താനാണ് അറബി ഭാഷ ലോകത്ത് മതമുള്ളവനും മതമില്ലാത്തവനും നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും പൂരിത്തമുള്ളവനും പൂരിത്തമില്ലാത്തവനും മാപ്പിളപ്പും കാഫിറും എല്ലാവർക്കും ഉള്ള ഒരൊറ്റ നിയമം അറബി ഭാഷയിലുള്ളത് നിങ്ങളെ ഉസ്താദ് വലിയ സൂഫി കാറാമത്ത് കാണിക്കുന്ന ആളായതുകൊണ്ട് മൂപ്പർക്ക് ഭാഷയിൽ നിന്ന് പ്രത്യേക ഒരു പറഞ്ഞു നിങ്ങൾക്ക് വേറെ പറഞ്ഞു അങ്ങനെ ഒരു ഭാഷയിലുമില്ല അറബിയിൽ മാത്രമല്ല ഇത് ഭാഷ എന്ന് പറയാം എതിരണി എന്നല്ല പറയാം ഭാഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കിതാബിൽ റസൂലൊക്കെ പഠിച്ചിട്ടില്ലേ എന്താ റസൂൽ പഠിച്ചത് ലഫ്ഹു ഇൻകിസാമായിട്ട് ഒഴുക്കൊക്കെ പോകും അല്ലഫ്ഹു ഇമ്മാ നസ്വൻ വ ഇമ്മാ ലാഹിറുൻ വ ഇമ്മാ മുഅവ്വലുൻ വ ഇമ്മാ മുജ്മലുൻ ല്ലേ വ ഇമ്മാ മുതശാബിഹുൻ വ ഇമ്മാ മുഹ്കമുൻ ഷാഫി മദ്ഹബ് തന്നെ കുറെ തക്സീമുണ്ട് ഹനഫി മദ്ഹബിൽ വേറെ തക്സീമുണ്ട് നമ്മൾ പറഞ്ഞില്ലേ എന്താ നസ്വൻ എന്ന് പറഞ്ഞാല് അല്ലഫു ഇമ്മാ നസ്വൻ എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദിന് ഒന്ന് മനസ്സിലാവും ശിഷ്യന് വേറെ മനസ്സിലാവുന്ന അല്ല ഉസ്താദിന് ശിഷ്യന് ഒന്ന് തന്നെ മനസ്സിലാവും ശിഷ്യൻ മനസ്സിലായതിന് വിരുദ്ധം ഉസ്താദ് മനസ്സിലായാല് ഭാഷക്ക് തകരാറൊന്നും നേരാൾ പറയാൻ പറ്റില്ല ഒന്നുകിൽ ഉസ്താദിന് തകരാറ് അല്ലെങ്കിൽ ശിഷ്യന് തകരാറ് ഈ തകരാറ് ആരാ തീരുമാനിക്കുക അത് മീറ്റിംഗ് പോയിട്ട് അത് തീരുമാനിക്കുക അത് ഭാഷയുടെ രേഖകളുണ്ട് ആ രേഖകൾ തീരുമാനിക്കണം കാമൂസ് തീരുമാനിക്കണം അതിന്റെ പേരെന്തെങ്കിലും തീരുമാനിക്കണം ഉസ്താദ് ആയതുകൊണ്ട് അതിനായിരിക്കും ശരി തീരുമാനിക്കാൻ പറ്റില്ല നിസാനുള്ള എന്താ പറഞ്ഞത് കാമൂസിൽ എന്താ പറഞ്ഞത് അങ്ങനെ അർത്ഥം വെക്കണം ആ അർത്ഥത്തോട് ഉസ്താദ് യോജിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ അസാഭം യോജിച്ചിട്ടില്ലെങ്കിലോ ഒരാൾ പറയാം എന്ത് മുഖ്യനായി സ്വലാത്തിൽ ദുഹർ എന്തായിട്ട് അർത്ഥം? മുഖ്യനായി സ്വലാത്തിൽ ദുഹർ എന്ന് പറഞ്ഞാല് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്, ഞാൻ ഉസ്താദല്ലേ. അതുകൊണ്ടാണ് അതിനെ ഇൻകാർ ചെയ്ത എന്തായി പോകും? പരിശുദ്ധ ഖുർആനിലെ നസ്വിനെ ഇൻകാർ ചെയ്താൽ കാഫിറാണ്. അതേസമയത്ത് പരിശുദ്ധ ഖുർആനില് നസ്വല്ലാത്തത് രണ്ട് മാന വെക്കാൻ പറ്റൂല, ഉസ്താദാണെന്ന് പേടിപ്പിക്കാൻ പറ്റില്ല. അങ്ങനത്തെ മാനത്തുള്ള നസ്സിനെ, വിശുദ്ധ ഖുർആനിലുള്ള ഒരു നസ്സിനെ ഒരാൾ നിഷേധിച്ചാൽ കാഫിറാകും. വിശുദ്ധ ഖുർആനിൽ തന്നെ നസ്സാണ് മിൻഹൈസുന്നഹു ഖുർആൻ എന്ന നിലയ്ക്ക് നസ്സാണ്, ലാക്കിൻ മിൻഹൈസു ദലാലത്തുഹു ലൈസ നസ്സാണ്. അപ്പോ ഉസ്താദിന് ശിഷ്യനോട് വിയോജിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, ഉസ്താദിനും ശിഷ്യനും സ്വതന്ത്രമായി വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഭാഷ ഇത് ഒരു വേദഗ്രന്ഥത്തിന്റെ മാത്രം ഉത്തരയല്ല. അപ്പൊ ഞാൻ എന്തിനാ പറഞ്ഞത്, നമ്മൾക്ക് ഉസ്താദും ശിഷ്യനുമായി ഇരുന്നിട്ട് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഭാഷ കൂടിയേ തീരൂ. ഭാഷ കൂടിയേ തീരൂ എന്ന് വരുമ്പോൾ ഭാഷയുടെ പ്രോട്ടോകോൾ മുഴുവൻ അംഗീകരിച്ചേ തീരൂ. എന്റെ ഭാഗം ഒരു പുതിയ നിയമം ഭാഷയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ചർച്ചകളൊന്നാണ് ഇപ്പൊ ഏത് എന്ന് പറഞ്ഞത്, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാട് കയറിയ ചർച്ചകൾ സുല്ലമുൽ ഹിന്ദി സുല്ലമുൽ കൂടൊക്കെ കാണാം. അതിന്റെ ഒക്കെ വിഷയം ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു മന്ദിക്കിലേക്ക് പതുക്കെ വരുന്നത്. അതായത് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് മൂപ്പരത്ത് പ്രാവശ്യം ജുസ്ഇയൊന്നും മൂപ്പരത്ത് വേണ്ട. ഞാൻ പറഞ്ഞ തുടക്കത്തിൽ നമുക്ക് ചെയ്തു നമുക്ക് ഞങ്ങളെ ചർച്ചയുടെ വിഷയമല്ല, മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ ചർച്ച, മൃഗങ്ങളെ കുറിച്ചാണ് ചർച്ച, പുല്ലീനെ കുറിച്ച്. അതാണ് മന്ദിക്ക്. അപ്പൊ പുല്ലീയിലേക്ക് വരും. ഈ പുല്ലീന്റെ നിർവചനം പറയും. അത് നിർവചനം പറയുമ്പോൾ തന്നെ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിച്ചാൽ അത് അഞ്ച് കാറ്റഗറി ആയിട്ട് വേർതിരിയുന്നത് കാണാം. ഇതിന്റെയൊക്കെ താരിഫ് വേറെ വേറെ പറയണം, ഞാൻ അന്ന് വേറെ പറയുന്നില്ല. ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടല്ല. എവിടെയാണ് നമ്മൾ തസവ്വുർ പറഞ്ഞില്ലേ, ആ തസവ്വുർ പറഞ്ഞില്ലേ, തസവ്വുർ ബദീഹിയുണ്ട് നബരിയുണ്ട്. ബദീഹിനെ കുറിച്ച് ചർച്ച ഇല്ല, അതെല്ലാ കുട്ടികൾക്കും കിട്ടും. നബരി എങ്ങനെ പഠിക്കണം? എനിക്ക് ഇൻസാൻ മനുഷ്യൻ അറിയില്ല, എനിക്കറിയില്ല. എനിക്കറിയാത്ത ഇൻസാനിനെ ഞാൻ എങ്ങനെ ചിത്രീകരിക്കും? അവിടെ ചിത്രീകരിക്കാൻ കൊടുക്കും. അത് ഹയവാനുണ്ടാവും എന്ന രണ്ട് സങ്കല്പങ്ങളെ സമീകരിച്ചുകൊണ്ട് തർക്കീവ് ചെയ്തുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കും. അതിനെ നമ്മൾ പറയാം കൗരുഷാരിമാരി, കൗരുഷാരി എന്ന് പറയും, അല്ലെങ്കിൽ താരിഫ് എന്ന് പറയും, മരിഫ് എന്ന് പറയും, ഹദ് എന്ന് പറയും, റസ്മു എന്ന് പറയും, ഒക്കെ പിറക്കൊരു സാധനം. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്തത്, ഹയവാനിനെ കണ്ടെത്തി. ഹയവാൻ പറഞ്ഞാരാ? ജിൻസാണ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ നാത്തിക്കനെ വെച്ചു. നാത്തിക് എന്ന് പറഞ്ഞാൽ ഫസലാണ്. അവിടെ ഒരുപാട് ചർച്ചകൾ കിതാബുകളുണ്ട്, അത് നിങ്ങൾ കിതാബ് എടുത്ത് നോക്കാം. ഇത് രണ്ടും കൂടി കലക്ട് ചെയ്ത് വെച്ചപ്പോ ഹയവാനും നാത്തിക്കും ഉണ്ടായി. ആ ഹയവാനും നാത്തിക്ക് ആകുന്നു അൽ ഇൻസാൻ എന്ന് പറയുന്ന ഹയവാനിന്റെ അഫ്രാദ്. അപ്പൊ ഇൻസാൻ നൗആണ്. പിന്നെ ഇൻസാന് കുറെ ഖാസിയാത്തുകൾ ഉണ്ടാകും, വാഹിക്ക്. അപ്പൊ അത് അറബ് ഖാസയാണ്. പിന്നെ അറബ് ആമുണ്ട്. അറബ് ആമായ ഉദാഹരണത്തിന് മാഷി അല്ലേ, മാഷി ഇൻസാനും മാഷിയാണ്, ജാമൂസും മാഷിയാണ്. അപ്പൊ രണ്ടിനും പറ്റും അറബ് ആമാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെ. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, കടന്നാലും ഒരു അരമണിക്കൂറൊക്കെ ചെലവഴിക്കുന്ന വിഷയമാണ്. പക്ഷെ നിങ്ങളെ ശ്രദ്ധ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു മാത്രം. അറബിനെ തന്നെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. അറബ് مفارق ببطئ مثل الشيب والشباب. اللي بعده عربي مفارق بسرعة مثل عمرة الخجر الخجل وصفرة الوجل. ويريكم ممكن عند بعض الأحيان شوي أما يريكم غيره ما هو عربي مفارق بسرعة. هذا سامي تري كاروبل يواون لي يبطل تندم على ريكم كاروبل هذا كوريا كارم عند ما هو هذا ولا يبطل شباب كوريا كارم عند ما هذا عربا فشيء مفارق بمطئن. Arabic and the Jadion, Mufari, Hidonet, Ilazim, Yavan, and the Church. Arabic Lazim, Yankasim, Ila, Lazimin, Bayin, Walazimin, Bayin. Alazim will Bayin, Yankasim, Wilakasim. Alazim will Bayin, Bilman, and Army, Walazim will Bayin, Bilman, and Fasim. And the Saya ramai. Adanya Indonesia bahasa orang mana bukti orang orang. Misal le, tanah pun lagi ada pun di jalan ini. Udun tanah pun ada zaman itu. Tanah corong le, cinti cinti, yesti, parnya dengan naya, macam ibarat terpikirkan jangan deh dia. Anu, atre awas tu le. Indu pun jangan deh dia ni ikut baca dia ada usaha. Karena dia ibarat tu ikut pun baca le. Dia ada jangan ikut pun dia nak pun tinggal dia rumah ikut orang orang. Putera orang yang marilah kita untuk mengukur dalam ini semua. Terlebih pada yang tahap ini kan. Kalau mengukur ni jadi, tiada lagi hampir tidak. Ah, tiada dengannya, pinjam mukia marilah tu lah. Jadi nula marilah salah. Siapa yang malah dah? Atau lazim, lazim, bayiru, bayiru, bayiru, bayiru, mana bilman, ahamun bilman, asasu mukia, pada sekali tu tak kefir dan sekali tu kau sembuh. Tak kefir mana ni? Lazim orang dekat, ibnu Taimiyah nak kafir akan menjalankan. Kerana, mungkin Allah itu agak seperti lahan itu berani diri. Allah itu agak seperti lahan itu, mungkin Allah itu jismai pun. Allah itu jisman orang nak kafir aja. Ibnu Taimiyah nak apa? Orang kafir akan berpulang. Karena, le, lazim orang madzhab ini sendiri. Madzhab ini mana? Agak cari cerok kiri beribu. Enggak orang mau kiri. Yang apa lagi madzhab ini? Ini, yang mana itu bantu? Tarif lekong. Ini tarif jenisum tarifum, fasilum. Beri macam kuli yang perlu tarif orang gil, dah habdul tama. Al jenis al tarif ini kita mara ada jenis itu tarif dan fasili, fahu habdul tama. Al tarif, illa yurkar fihi al jenisu, atau zukir al jenisu al baribu, fahu habdul nafas. Bahagian tamu awalnya hadiah itu ni marah mada. Anggap masalah kita ni. Orang tarik hadiah awalnya ulla. Adistan, adil fasil undo. Kena fasil undo, nara adil hadiah. Rasman. Ini tamami itu ni mada. Mada atau tamami itu tarik. Adil karibah jenis undo. Kena ulla. Apa karibah jenis undo? Fasulum kudi undaya abdumai karibumai tamai. Kira, randa orang misalnya fasul dia illa, entah hadir ya, aduh kita rasmai mai. Fasulum unde pasya karibai jis illa, entah lalu nak misalnya hadai. Kira, apur tarikh hadd awan ulah mana dalam, adi fasul undo yang tu galan. Tam awal ulama mana dalam karibai jenisnya pergi pun doyan dulu dah ni. Apo alhaywan naf itu yang tadi insan ini hadun tam. Al jismun naf itu yang tadi insan ini hadun naf insan ini. An naf itu yang matram marjal insan ini naf insan ini hadun. Rasmu tu marjal. Rasmu yang tu marjal mayat terak kabu minyak. Minat-minat yang khas tadi. Ada itu madar atau ni tarif rasman, ani itu adalah fikir khas tadi. Irnya, arah khas undai kerjanya tarif undai rasman. Ini tamma ya rasman awal mengi kita diri jenis tarif tuan. Ia itu boleh al insan huwa al hayawan Allah itu rasman tamma. الإنسان هو الجسم الله هو رسول الله صلى الله عليه وسلم هو الله الإنسان هو الله هو رسول الله താരിഫിന്റെ ജിനിസും വരും ഫസലും വരും അറബ് ഖാസയും വരും ഇതൊക്കെ തിരിഞ്ഞോ നൗഅ താരിഫിന് കിട്ടൂല നൗഅ എന്ന് പറഞ്ഞാല് എന്തല്ലോ മുഖ്തലിഫിന്റെ മേൽ വാക്കിയാകുന്ന പുള്ളി അല്ല തിരിഞ്ഞോ അത് മുത്തഹിദായ ഒരു മാഹിയത്തിന്റെ മേൽ ഒന്നാക്കി വാക്കിയാകുന്ന പുള്ളിയാണ് അതിന് താരിഫിന് കിട്ടൂല പിന്നെ അവസാന അഞ്ചാമത്തെ വാക്യം തന്നെ ഏതാ അല്ലെങ്കിൽ പിന്നെ രണ്ട് ഉദ്ദേശങ്ങളാണ് നിർവചനം കൊണ്ടുള്ളത് ഒന്ന് വസ്തുവിനെ ചിത്രീകരിക്കുക ശരിക്കും ചിത്രീകരിക്കണം അസൗഭാഗ്യം അതിന് മാഹിയത്ത് മനസ്സിലാക്കും മാഹിയത്ത് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും ചിത്രീകരിക്കാൻ കഴിയും അത് നടക്കാൻ പോണ കാര്യമാണ് എന്നുള്ളത് ഒരു ചർച്ച ഇബ്നു തൈമിയ്യക്ക് നടക്കാൻ പോണ കാര്യം എന്നുള്ള അഭിപ്രായം ഇവർക്ക് കിതാബുകളുടെ ആവശ്യമില്ല അപ്പോൾ ചിത്രീകരിക്കുവാൻ കഴിവുള്ളതാണെങ്കിൽ ചിത്രീകരിക്കാം അതിൽ മാഹിയത്ത് വൃത്തം കിട്ടണം മാഹിയത്ത് വൃത്തം കിട്ടില്ലെങ്കിലോ ഒരു സംഗതിനെ പിന്നെ എങ്ങനെ നിർവചിക്ക അതിന്റെ പണി ചിത്രീകരിക്കണ്ട പിന്നെ എന്ത് ചെയ്താൽ മതി അതല്ല അതല്ലാത്തത് രാത്രി എന്ന് പറഞ്ഞാ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പകലല്ലാത്തത് പകലല്ലാത്തത് അവിടെ നമുക്ക് മനസ്സിലാകുന്നു അറുത് ആം പറ്റൂ അങ്ങനെയാണെങ്കിൽ തസവ്വുറിന് പറ്റൂല വസ്തുവിനെ തസവ്വുറാക്കാൻ അറുത് അറുതിന് സാധിക്കില്ല കാരണം അറുത് എന്ന് പറഞ്ഞാൽ മാഹിയത്ത് പെട്ടതല്ലോ കാര്യത്തിനാണെങ്കിൽ മാഹിയത്തല്ലേ സംഗതി എങ്ങനെ മാഹിയത്തിനെ ചിത്രീകരിക്കുക മാഹിയത്തെ ചിത്രീകരിക്കില്ല പക്ഷേ തമ്മീസിന് പറ്റും തമ്മീസിന് പറ്റുന്ന ഒരു ശൈലിയിൽ അറുത് വന്നാൽ ആ അറുതിനെ കൊണ്ട് ശൈലിക്ക് പറയാം ഉദാഹരണം രണ്ടും അറുതാമാണ് മാഷി എന്ന് പറഞ്ഞാൽ ഇൻസാനെ സംബന്ധിച്ചിടത്തോളം കാരണം എന്താ ഈ കാണുന്ന മരങ്ങള് മുസ്തഖീമുൽഖാമയാണ് അല്ലേ അപ്പം ഇസ്തിഖാമത്തുൽ ഖാമത്ത് എന്നത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയല്ല പക്ഷേ മഷി എന്ന അർദും ഇസ്തിഖാമത്തുൽ ഖാമത്തും രണ്ടും കൂടി ഒരുമിച്ച് കൂടിയാൽ അതായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ മനുഷ്യന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോ രണ്ട് അറുകൾ ഒരുമിച്ച് കൂടിയിട്ട് മനുഷ്യന് തമ്മീസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് താരിഖ് പറ്റും എന്ന മദ്ഹബാണ് തരീഫിനെ പറ്റിയതും പറ്റാത്തതും വരുത്തിരിക്കുമ്പോ നൗഉണ്ട് തരീഫ് പറ്റാന്നുള്ള ഇഖ്തിലാഫ് നൗഉ എന്ന് പറഞ്ഞാൽ ഒരു വിവിധ മാഹിയത്തുകൾ മുഷ്തറക്കായ ഒരു വിഷയത്തിന്റെ മേലിൽ പറയുന്ന ജവാബല്ലല്ലോ ഒരു മാഹിയത്തിന്റെ തഹത്തിൽ വരുന്ന അഫ്റാദുകളെ കുറിച്ച് കാരണം താരിഫ് പറയുന്നു സൈബിന് താരിഫ് ഇൻസാന് താരിഫ് ഉണ്ടാവും തിരിഞ്ഞില്ല സൈബിന് പിന്നെ എന്തുണ്ടാവുള്ളൂ സൈബിന് ദാത്ത ഉണ്ടാവും സൈദിന്റെ ദാത്തിക്ക് മാത്രം സൈദിന്റെ ദാത്ത എന്താണ് ഇൻസാൻ കഴിഞ്ഞ ഈ തസ്തിക്കിലേക്ക് നമുക്ക് നടക്കണം ഇവിടെ പ്രധാനപ്പെട്ട